ഇവിടെ ഒരു സംശയം. ഹൽ ഞാഭ്യോ ദീർഘാസുതിശവൃത്തം ഹൽ സംയോഗാന്തസ്യ ലോക, രണ്ടും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച നിയമങ്ങളനുസരിച്ച് ഏത് സൂത്രം പ്രവർത്തിക്കും എന്നാണ്. രണ്ടിൽ രണ്ടും ഒരു സ്ഥലത്ത് വന്നാൽ ഏത് സൂത്രം പ്രവർത്തിക്കും? എന്തുകൊണ്ട്? പുറത്രാസിദ്ധം. ഏത് ആണ് അസിദ്ധമാകുന്നത്? സംയോഗാന്ത ചിലവ്. എന്തുകൊണ്ട്? ത്രിപാതിയിൽ സംയോഗാന്ത ശിലോഭ ത്രിപാതിയിലായതുകൊണ്ട് ഏത് പ്രവർത്തിക്കും? ഭംഗിയാഭ്യോ തീർക്കാസ്. അപ്പോൾ അസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസൂത്രം അവിടെ പ്രാപ്തമാകുന്നു, അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടത് പ്രവർത്തിക്കുന്നില്ല? ആ സ്ഥലത്തേക്ക്, ഏത് സ്ഥലത്താണോ ഈ രണ്ട് സൂത്രവും പ്രാപ്തമാകുന്നത്, അത് പൂർവത്രാസിദ്ധം എന്നുള്ള നിയമം അനുസരിച്ച് പരസൂത്രം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പൂർവസൂത്രം വന്ന് അവിടെ പ്രവർത്തിക്കുമ്പോൾ, ആ പൂർവസൂത്രം പ്രവർത്തിക്കുന്നു, പൂർവ സൂത്രത്തിനെ സംബന്ധിച്ച് പരസൂത്രം അസിദ്ധമാണ്. അപ്പോൾ പൂർവസൂത്രത്തിന് പ്രവർത്തിക്കാം, പരസൂത്രത്തിന് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല? അവിടെ പൂർവസൂത്രം പ്രവർത്തിച്ചു. ഇനി മറ്റൊരു സംശയം എന്താണ്? ഈ സർവനാമസ്ഥാനേജ അസംബുദ്ധം എന്ന് പറയുന്ന സൂത്രവും ഹൽഞാഭ്യോ ദീർഘാസുതിശവൃത്തം അല്ലെന്ന് പറയുന്ന സൂത്രവും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനായിട്ട് വരുന്നു എന്നുവെച്ചാൽ ഒരു രൂപസിദ്ധിക്ക് വേണ്ടി രണ്ടും വരുന്നു. ഇതിൽ രണ്ടിൻ്റെയും നിമിത്തം വേറെയാണ്. ഏത് സൂത്രം ആദ്യം പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഒരു രൂപസിദ്ധിക്ക് വേണ്ടി രണ്ട് സൂത്രം വരുന്നു. ഒന്ന് സർവനാമസ്ഥാനേജ അസംബുദ്ധം ഒരിടത്ത് വരുന്നു, വേറിടത്ത് വരുന്നു. ഒരു രൂപസിദ്ധിക്കാണ്. അതിലാദ്യം ഏത് പ്രവർത്തിക്കും? സർവനാമസ്ഥാനേജ അസംബുദ്ധം. എന്തുകൊണ്ട്? പരം. ഏത് സൂത്രമനുസരിച്ച്? പ്രതിഷേധേ പരം കാര്യമനുസരിച്ച് പരം പ്രവർത്തിച്ചു. അടുത്ത ചോദ്യം വരുന്നത്, പരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അന്യസൂത്രത്തിന് പ്രവർത്തിക്കാമോ എന്നാണ്. വിപരിഷേദയത് ബാധിതം തത് ബാധിതമേവോ എന്നുള്ള നിയമം അനുസരിച്ച് അന്യസൂത്രത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, ഇനി അത് പ്രവർത്തിക്കാൻ വഴിയുണ്ടോ എന്നാണ്. പുനഃപ്രസംഗ വിജ്ഞാന സിദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിന് പ്രവർത്തിക്കാം. ഇനി എന്താ സംശയം? ഇവ രണ്ടും പ്രവർത്തിച്ചു, സർവനാമസ്ഥാനയാസംബുദ്ധവും പ്രകാരബുദ്ധാദീർഘം വന്നു, സുലോപിക്കുകയും ചെയ്തു. ഇനി എന്താ സംശയം? ആവശ്യമുണ്ടെങ്കിൽ പുനഃപ്രസംഗ വിജ്ഞാനം എന്ന് പറയുന്നതാണ്, വീണ്ടും പ്രവർത്തിക്കുന്നു എന്നുള്ള അറിവ് നമുക്കുണ്ടാകുന്നു. പിന്നെന്താ സംശയം? പിന്നിവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന രാജൻ ശബ്ദമാണ്, രാജൻ സു എന്നിരുന്നു. ഏത് സൂത്രം പ്രവർത്തിച്ചു? സർവനാമസ്ഥാനം ജാസംബുദ്ധ ഉദാദീർഘം സുലോകം രാജാൻ സു എന്നിരിക്കുന്നു. ഏത് സൂത്രത്തെ, ഏത് പ്രവർത്തിക്കാൻ പാടില്ല? അപ്പോ സംയോഗാന്തസ്യ ലോകഹ അവിടെ പ്രവർത്തിക്കുകയോ? പൂർവോത്തര അസിദ്ധം വരത്തില്ലേ? ഹന്യാ ദീർഘവ ലോപ എന്ന് പറയുന്ന സൂത്രവും, അതാണ് ആദ്യം ചോദിച്ചത്. സംയോഗാന്ത ശ്ലോകയും വരുമ്പോ പൂർവത്രാസിദ്ധം എന്ന് പറയുന്ന നിയമം വരത്തില്ലേ? അത് ബാധിതമായ അവന് വേറെ അടുത്ത് നിയമം വരെയല്ലേ, വീണ്ടും അത് വരികയല്ലേ? ആ ഇവിടെ ഉണ്ട്, അങ്ങനെ രൂപസിദ്ധി ഉണ്ട്. ആ സംയോഗാന്തസ്യ ലോപം വരുമ്പോ എന്തു വരുന്നു? സംയോഗാന്തസ്യ ലോപ എന്ന് പറയുന്ന ത്രിപാദിയിലെ സൂത്രം, സഭാശബ്ദാധ്യയിലെ സൂത്രമാണ് ഹലിംഗാഭ്യോ ദീർഘാസിവൃത്തം ഹൽ. പാണിനിയുടെ നിയമമാണ് പൂർവോത്തരാസിദ്ധം. ആ നിയമം അവിടെ നിൽക്കുന്നുണ്ട്. ആ നിയമം എന്ന് പറയുന്നുണ്ട് അവിടെ. അത് വരുമ്പം മറ്റേ നിയമം വരും. സംയോഗാന്ത ശരി, എന്നാൽ ഹലിംഗാഭ്യോ ദീർഘാസ് അത് വേണ്ട എന്ന് വിചാരിച്ച് സംയോഗാന്ത ശ്ലോകം പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവോത്തരാസിദ്ധം വരും. പൂർവോത്തരാസിദ്ധത്തെ വിപ്രതിഷേധ പരം കാര്യം ബാധിക്കുമോ? അതല്ലേ ബാധിച്ചുള്ളൂ. പൂർവോത്തരാസിദ്ധത്തെ ബാധിച്ചോ അത്? ഇപ്പൊ പൂർവോത്തരാസിദ്ധം എന്ന് പറയുന്ന നിയമം അവിടെ നിൽക്കുകയല്ലേ? പൂർവോത്തരാസിദ്ധം എന്ന് പറയുന്ന നിയമത്തെ നിഷേധിക്കാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അതിന് പകരം വേറെ നിയമം ഉണ്ടല്ലോ. പുനഃപ്രസംഗ വിജ്ഞാത സിദ്ധം എന്ന് പറയുന്ന നിയമം ഉണ്ടല്ലോ. അതോടുകൂടി അവസാനിച്ചെങ്കിൽ ശരി, പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ പിന്നെ പൂർവോത്തരാസിദ്ധത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സൂത്രമേ ഇനി പ്രവർത്തിക്കില്ല. ഞാൻ നിഷേധിച്ചു കഴിഞ്ഞു. വേറെ പ്രവർത്തിക്കാനൊരു സൂത്രമില്ലാതെ വന്നു കഴിഞ്ഞാൽ സംയോഗാന്ത ശ്ലോകത്തിൽ പ്രവർത്തിക്കാം. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു നിയമത്തിലൂടെ ഒരു സൂത്രം പ്രാപ്തമാകുകയാണെങ്കിൽ അത് ഏത് നിയമമായാലും ശരി, അപ്പൊ സംയോഗാന്ത ശ്ലോകം ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഹന്യാദ്യോ പ്രാപ്തമാകാതിരിക്കുകയാണെങ്കിൽ എന്തുവരും? സംയോഗാന്ത ശ്ലോകം പ്രവർത്തിക്കാം, കാരണം അവിടെ പൂർവോത്തരസിദ്ധത്തിന്റെ പ്രശ്നം വരുന്നു. പക്ഷെ ഏതെങ്കിലും നിയമത്തിലൂടെ അത് പ്രാപ്തമാവുകയാണെങ്കിൽ, നിയമം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് പ്രാപിപ്പിക്കാം. പ്രവർത്തിച്ചതായി ഞാനും ഉണ്ടായ പിന്നെ അതിന്റെ പ്രവർത്തിക്കുന്ന എന്തിനാ? രൂപം, രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ എന്നുള്ള രൂപം, ആ രൂപം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പുനഃപ്രസംഗ വിജ്ഞാനത്തെ ആശ്രയിക്കുന്നു, അതിനെ ആശ്രയിക്കുന്നു. അത് ഉള്ളപ്പോൾ ആശ്രയിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ അതിനെ ആശ്രയിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ ആശ്രയിക്കില്ല. അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ അതിനെ ആശ്രയിക്കുന്നു. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ സംയോഗാന്ത ശ്ലോക പ്രകാരം വരാം. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ ആ നിയമം ഇല്ലെങ്കിൽ പിന്നെ ആ നിയമം വ്യർത്ഥമാകും. പിന്നെ ആ നിയമത്തിന് എന്താ പ്രയോജനം? അതാ ആവശ്യമുള്ളതുകൊണ്ടാ. ആവശ്യമില്ലെങ്കിൽ, അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലെങ്കിൽ, ആ നിയമം എന്ന് പറയുന്ന ഒന്ന് നിലവിലുണ്ടല്ലോ, ഉണ്ടോ? അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആ നിയമത്തിന്റെ ആവശ്യം എന്തോ? അതാണ് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിയമം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ആ നിയമത്തിന്റെ ആവശ്യമുണ്ടോ? വേറെ എവിടെ? വേറെയും ഇതുപോലെ പ്രശ്നം വരും. ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്ത് കാണിച്ചാലും മറ്റൊരു സൂത്രം വരുമോടെ? ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കുമ്പോൾ അതിനെ പ്രയോഗിക്കണം. അതായത് സംയോഗാന്ത ശ്ലോകം എന്ന് പറയുന്നതിന് തന്നെ ഉപയോഗിക്കാം. ഈ നിയമം പ്രയോഗിക്കാതിരുന്നാലെന്നാണ്, രൂപസിദ്ധിച്ചാൽ പോരെ എന്നുള്ളതാണ്. പിന്നെ പ്രസംഗ വിജ്ഞാന എന്ന് പറയുന്നതിനെ സ്വീകരിക്കണ്ട. നമുക്ക് രൂപസിദ്ധിക്കണമെങ്കിൽ സംയോഗാന്ത ശ്ലോകം പ്രവർത്തിച്ചാലും രൂപസിദ്ധിക്കും, ശരിയാണ്. പക്ഷെ പുനഃപ്രസംഗ വിജ്ഞാന സിദ്ധം എന്നൊരു നിയമമുള്ളപ്പോൾ ആ നിയമം അനുസരിച്ച് വരാൻ വീണ്ടും അവസരം കിട്ടുന്നു ആർക്ക്? അനുജ്ഞാപ്തിയോ? അപ്പൊ പിന്നെ പൂർവ്വത്തിൽ അസിദ്ധം എന്നുള്ള നിയമം വരും. സമയം ശ്രമിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. രാജൻ ശബ്ദത്തിന് രാജൻ സുഖന്നിരിക്കുന്നു, ദീർഘമെന്ന് സുലോഭം നലോഭം രാജാ രാജാനോ രാജാനഹ രാജാനം രാജാനോ രാജൻസസ് തേത്ര അല്ലോപാനൈത്യനേന അകാരലോപേ ജാതേ രാജന് തേത്ര സ്തുത്വേ രാജ്ഞഹ രാജ്ഞാ രാജൻട അല്ലോപാനഹ സ്തുത്വം രാജ്ഞാ രാജൻഭ്യാം എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നു? സ്വാദിഷ്ടസർവനാമസ്ഥാന ഇതി പദസഞ്ജ തദനന്തരം നലോപപ്രാതിപതികാന്തസിത്തിനേന നകാരലോപേ ജാതേ രാജഭ്യാം രാജഭ്യാം ഇത്യത്ര സുപി ച എഞ്ഞാദോ സുപി അതോ അംഗസ്യ ദീർഘൈത്യനേന ദീർഘേ പ്രാപ്തേ അപി പുറത്ര അസിദ്ധം ഇതി നലോപസ്യ അസിദ്ധത്വാത് ദീർഘോ നാസ്തി. രാജൻ ഭ്യാം ഇരിക്കുന്നിടത്ത് നകാരത്തിന് ലോകം വരുന്നു. ഏതാ സൂത്രം? അവിടെ അതോ ദീർഘോ എഞ്ഞി വരുന്നു. അല്ല സുപിച്ച വരുന്നു. പക്ഷെ ഇവിടെ പുറത്ര അസിദ്ധം വരുന്നു. എന്തുകൊണ്ട്? നലവ് പ്രാതിപതിക ഇവിടുത്തെ സൂത്രമാണ്. ഭക്തൃപാതിയിലെ സൂത്രം അത് പ്രവർത്തിച്ചത് സുപിച്ചയ്ക്ക് അറിയാൻ പറ്റത്തില്ല. സുപിച്ച എന്ന് പറയുന്ന അംഗാധികാരത്തിൽ ഏഴാം അധ്യായത്തിലെ സൂത്രമാണ്. അപ്പൊ സുപിച്ചയുടെ ദൃഷ്ടിയിൽ നകാരം ലോപിച്ചിട്ടില്ല. ഉണ്ടാ എന്നുവെച്ചാൽ നലോപം സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സൂത്രം പ്രവർത്തിച്ചത് ഏത്? നലോപപ്രാതിപതിക അന്തസ്യ എന്ന് പറയുന്ന സൂത്രം. കാരണം അത് പ്രവർത്തിക്കാനുള്ള നിമിത്തം വന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. അപ്പൊ നലോപം പ്രവർത്തിച്ചത് ഏതിനറിയില്ല. അതാണ് നുവ് പറഞ്ഞ നിയമം. ത്രിപാദിയിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് പൂർവ്വസൂത്രത്തിന് സഭാസപ്താദിയിലെ സൂത്രം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇവിടെ എന്ത് ചെയ്തു? ത്രിപാദിയിലെ സൂത്രമാണ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സപാദ സപ്താദിയിലെ സൂത്രത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ശരിയായ മുമ്പ് ഞാൻ തുടക്കത്തിൽ ഇന്ന് ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞു ഇതുമായിട്ട് എന്താ വ്യത്യാസം? പൂർവ്വത്രാസിദ്ധപ്പെടിച്ച് നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞതുമായിട്ട് എന്താ വ്യത്യാസം? രണ്ടും തമ്മിലെ വ്യത്യാസം എന്നാണോ പറഞ്ഞത്? എന്ന് പറഞ്ഞില്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞതും തമ്മിൽ എന്താ? അപ്പൊ ഇപ്പൊ പറഞ്ഞതോ? എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? നേരത്തെ മറ്റിടത്തോ? ആ അതാ വ്യത്യാസം. അതായത് ഈ പറഞ്ഞാണ് ഇപ്പൊ പറഞ്ഞാണ് അതിന്റെ വ്യത്യാസം. ഒരേ സ്ഥാനത്തേക്ക് രണ്ട് സൂത്രം വരും, ഒരേ കാര്യം ചെയ്യാൻ. ഏത്? സർവനാമസ്ഥാന അതല്ല ദീർഘാസ്യവൃത്തം ഹൽ വരുന്നു സംയോഗാന്തശ്യലോകം. രണ്ടും ചെയ്യുന്ന എന്താണോ ഒരേ കാര്യം. സംയോഗാന്തശ്യലോക പ്രകാരം സകാരം ലോപിക്കും, ഹൽ ഹന്യാഭ്യോദർഗാ പ്രകാരവും സുലഭിക്കും. ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് രണ്ട് സൂത്രങ്ങളും വരുമ്പോൾ അവിടെ സപാദ സപ്താധ്യയന സൂത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അത് അതിൻ്റെ ഒരു ഭാഗം, പൂർവത്തിലാ സിദ്ധത്തിൻ്റെ ഒരു ഭാഗം അതാണ്. ത്രിപാദിയുടെ സൂത്രം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ അതല്ല, ഇവിടെ സപാദ സപ്താധ്യയിലെ സൂത്രം പ്രവർത്തിച്ച കാര്യമല്ല പറയുന്നത്. ത്രിപാദിയിലെ ഒരു സൂത്രം അതിൻ്റെ നിമിത്തം കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു. രണ്ട് സൂത്രം ഒരുപോലെ വരികയല്ല, ത്രിപാദിയിലെ ഒരു സൂത്രം അതിൻ്റെ നിമിത്തങ്ങൾ കണ്ട് ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു എന്നുവെച്ചാൽ നലോകപ്രാതിപതികാന്തസ്യ എന്നുള്ള നിയമം അവിടെ പ്രവർത്തിച്ചു. അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് സുബിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. സുബിജയ്ക്ക് അവിടെ ഒരു ചാൻസും ഇല്ല. സുബിജ അവിടെ ഇടപെടുന്നേ ഇല്ല. സുബിജ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതന്തമായിരിക്കണം. ഇപ്പോൾ രാജൻ ഭ്യാമനായിരിക്കുന്നു. ഇപ്പം സുബിജയ്ക്ക് ഇവിടെ യാതൊരു ചാൻസും ഇല്ല. പിന്നെ ഇവിടെ ആർക്കാ പ്രവർത്തിക്കാൻ പറ്റുന്നത്? നലോപപ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രത്തിനാണ് ഇവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. കിട്ടിയ അവസരം അത് ഉപയോഗിച്ച് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അകാരാന്തമായി. പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അകാരാന്തം. അങ്ങനെ അകാരാന്തമായിരിക്കുന്നിടത്ത്, അതായത് ത്രിപാദിയിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞ സ്ഥലത്ത്, ആ ത്രിപാദിയിലെ സൂത്രം പ്രവർത്തിച്ചത് കൊണ്ടുവന്ന നിമിത്തത്തെ ആശ്രയിച്ച് സപാദ സപ്താദിയിലെ സൂത്രത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതാണ് സന്ധി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ നിയമം. രണ്ടിനെ രണ്ടായും മനസ്സിലാകും. അവിടെ യോഗശാലിസയിൽ ആ ഗുണം വരാത്തത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ. ഇവിടെ പറയുന്നതാണ് ത്രിപാദിയിലെ ഒരു സൂത്രത്തിന് പ്രവർത്തിക്കാൻ നിമിത്തങ്ങളുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാം. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിച്ചു കഴിഞ്ഞ അതിനുശേഷം ഇരിക്കുന്നതിനെ നിമിത്തമാക്കിക്കൊണ്ട് സപാദ സപ്താദിയിലെ സൂത്രം പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അവിടെ നലോവ പ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയ നിമിത്തമാണ് അതന്താംഗം. നലോവ പ്രാതിപതികാന്തസ്യ പ്രവർത്തിച്ചത് കൊണ്ട് കിട്ടിയ നിമിത്തം ഏതാണ്? ആ അതന്ത അംഗത്തെ ആശ്രയിച്ച് വിധിക്കുന്ന ഏതാണ്? അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ ത്രിപാദിയുടെ സൂത്രം പ്രവർത്തിച്ച് പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ആ പ്രവൃത്തി അസിദ്ധമായി പോയതിന് സുബിജയ്ക്ക് ആ പ്രവൃത്തി സഭാ ത്രിപാദിയിലെ സൂത്രത്തിൻ്റെ പ്രവൃത്തി അസിദ്ധമായിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ നകാരമുണ്ട്. നകാരം ഇരുന്നു കഴിഞ്ഞാൽ അസിദ്ധമായെന്ന് വെച്ചാൽ പ്രവർത്തിച്ചില്ല എന്നർത്ഥം. പ്രവർത്തിച്ചില്ല എങ്കിൽ അത് അകാരാന്തം ഇല്ല, നകാരാന്തമാണ്. അകാരാന്തം അല്ല, നകാരാന്തമാണെങ്കിൽ സുബിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്. അസിദ്ധമായതുകൊണ്ട് സുബിജ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് രാജഭ്യാം ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സ്ഥലത്ത് രണ്ട് പ്രവർത്തിക്കാൻ വരുന്നതും, പിന്നെ ഒന്ന് പ്രവർത്തിച്ച അതിനെ നിമിത്തമാക്കി മറ്റൊന്ന് പ്രവർത്തിക്കുന്നതും, ഈ രണ്ട് വ്യത്യാസവും മനസ്സിലാകുന്നു. അതുപോലെ തന്നെ രാജൻ ഭിസ് എന്നിരിക്കുന്നു, അവിടെയും പദസഞ്ജയുണ്ട്. ഏസൂത്രം പദസഞ്ജയ സ്വാദിഷ്ടസർവനാമസ്ഥാനേ നകാരലോകം വരുന്നത് നകാരലോപിച്ചു കഴിഞ്ഞു. ഇവിടെയും ഇതാണ് വിഷയം. ഇവിടെ ഏതാ വരേണ്ടത്? അതോ ബിസായിസ്? അത് വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ത്രിപാദിയിലെ സൂത്രം പ്രവർത്തിച്ചത് അതോ ബിസായിസ് അതിനാസിദ്ധമാണ്. എന്നുവെച്ചാൽ ആ സൂത്രം പ്രവർത്തിക്കാൻ വരുമ്പോൾ ഇവിടെ നകാരാന്തമാണ്, പ്രവർത്തിച്ചിട്ടില്ല മറ്റത്, ഐസ് വരത്തില്ല. അപ്പൊ എങ്ങനെയിരിക്കും? രാജ ഭിസ് രാജഭിഹി ചതുർത്ഥിയിൽ രാജൻ ഇങ്ങേ. ഏത് സൂത്രം വരുന്നു? ഏത് വരുന്നു? അന്നോപ്പോ അനഹാകാരം ലഭിച്ചു പിന്നെ അടകാരുടെ വിച്ഛേദവരും തോസ്റ്റുത്വം വന്നു. രാജ്ഞേ രാജഭ്യാം രാജഭ്യ രാജഭ്യം സുഭിച്ച വരുന്നില്ല. രാജഭ്യസ് രാജൻഭ്യസ് നഗറിൽ ഉപിച്ചു കഴിഞ്ഞ അവിടെ ഏത് വരുന്നില്ല? ബഹുജനെ ശല്യത്ത് വരുന്നില്ല. കൂടുത്രാസ് രാജഭ്യാം രാജഭ്യ പിന്നെ രാജ്ഞ രാജ്ഞ രാജൻ അസ് രാജ്ഞ രാജൻ ഓസ് രാജ്ഞോ. ഇവിടെയെല്ലാം എന്ത് വരുന്നു? അല്ലോ പോനഹ പിന്നെ ചുത്തും വന്നാൽ ഏത് വരും? ഏത് ഏത് അക്ഷരമാണ് വരുന്നത്? ഞാൻ വരുന്നു. ഏതിന് വരുന്നു? ഏതിന് വരുന്നു? ഞാൻ വരുന്ന ഏതിനാണ്? അകാരത്തിന്. രാജ്ഞഹ രാജ്ഞോ രാജൻ ആംന്നിരിക്കുന്നിടത്ത് ഏത്? അല്ലോപാനഹ പിന്നെ സ്തോസ്നശു രാജ്ഞ ആം. രാജൻ ഗീന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വന്നു? വിഭാഷ ഈശ്വഹു. അതെന്താ ചെയ്യുന്നത്? അല്ലോപാനെ വികൽപ്പമാക്കി, വികൽപ്പമായി അകാരം ലോപിച്ചു. രാജൻ ഈ രാജന് ഈ വികല്പമായ ആകാരം ലോപിച്ച് ചുത്തു വന്നപ്പോ രാജ്ഞി അല്ലെങ്കിൽ രാജനി. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന രാജ്ഞി എന്ന് പറയുന്ന രാജാവിന്റെ രാജ്ഞി അല്ല ഇത്. അത് ദീർഘം. ഈ രാജ്ഞി എന്ന് പറയുന്ന ഏതാണ്? രാജാവിന്റെ തന്നെ രാജ്ഞിയാണ്, പക്ഷേ സപ്തമി ഏകോപനമെന്നേ ഉള്ളൂ. മറ്റേ രാജ്ഞി അല്ല, വേറെ രാജ്ഞി. ഇത് വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് എവിടെയെങ്കിലും രാജ്ഞി എന്ന് കണ്ടാൽ അതിനെ ദീർഘമാക്കി കളയരുത്, അതിനൊന്ന് ചിന്തിക്കണം. എന്താണ് അല്ലെ സിദ്ധാന്തമതി പഠിച്ചിട്ട് ആരും തെറ്റില്ലാത്ത സംസ്കൃതം എഴുതിക്കളയരുത്. രാജ്ഞി രാജനി രാജ്ഞോ രാജൻസു എന്നിരിക്കുന്നിടത്ത് വരുന്നു. അല്ലോപാന വരുന്നു. രാജൻ സൂന്നിരിക്കുന്ന അല്ലോപാന വരൂ. നല്ലോക പ്രാതിപതികാന്തസ്യ. അപ്പൊ അങ്ങനെ വരുന്നു രാജ സു. എന്തുകൊണ്ട് അല്ലോപാന വരാത്തത്? പരത്തിൽ അച്ചില്ല. പരത്തിൽ അച്ചുണ്ടെങ്കിൽ എന്ത് വരും? അല്ലോപാന വരൂ. പരത്തിൽ അച്ചുണ്ടെങ്കിൽ എന്ത് വരും? പരത്തിൽ അച്ചുണ്ടെങ്കിൽ എന്താ വരുന്നു? ബസഞ്ഞ വരും. ബസഞ്ഞ ഒന്നാ എന്ത് വരും? അല്ലോപാന വരും. ഇവിടെ രാജസ്സു. ഇവിടെ അടുത്തൊരു സൂത്രമുണ്ട്, ആവശ്യമില്ലാത്ത സൂത്രമാണ്. ആവശ്യമില്ലാത്ത എന്നെങ്ങനെ മനസ്സിലായി? രൂപശ്രദ്ധിച്ചു. രൂപശ്രദ്ധിക്കുന്നതിന് എന്റെ ആവശ്യം ഇവിടെയില്ല. ആവശ്യമില്ലാത്ത സൂത്രം ഇവിടെ എടുത്ത് ചേർത്ത് എന്തിന്? പഠിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ. അല്ലാതെ യാതൊരു ഉപയോഗം ഇവിടെ കാണുന്നില്ല. ഇതിന്റെ ഉദാഹരണം വരുന്നത് സമാസത്തിലാണ്. സമാസത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. സമാസം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ അതിനെ അവിടെ എടുത്ത് കാണിക്കുന്നു. സിദ്ധാന്തവുമതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ അത് ആവശ്യമുണ്ട്. കാരണം സമാസമൊക്കെ പഠിച്ചവരാണത് പഠിക്കുന്നത്. ഇവിടെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ ഇത്തരം സൂത്രങ്ങൾ എടുത്ത് ചേർക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരൊറ്റ ലാഭമേ ഉള്ളൂ. പഠിക്കുന്നവർക്ക് ക്ലിഷ്ടത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉള്ളത് പറഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാലേ ഇത് പറയാം. എന്താണെന്ന്? നലോപഹ സുബ് സ്വര സപ്ഞാതു വിദുഷു കൃതി ചിക്ഷുവിധോ സ്വരവിധോ സപ്നാവിധോ കൃതിത്വവിധോ ച നലോപോ അസിദ്ധോ നന്യത്ര. അതായത് ഈ സൂത്രത്തിന്റെ പ്രയോജനം വരുന്നത് രാജാശ്വ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. പിന്നെ ഈ സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഉദാഹരണം ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ പൂർവോത്തര സിദ്ധം ഈ സൂത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ പൂർവോത്തര സിദ്ധം കൊണ്ട് ഇവിടെ കാര്യം സാധിക്കും. ഇത് നിയമം ചെയ്യുകയാണ്. അതായത് രാജ ഭ്യാം എന്നിരിക്കുന്നിടത്ത് പൂർവോത്തര സിദ്ധം കൊണ്ട് തന്നെ നലോപം അസിദ്ധമായതുകൊണ്ട് സുബിജ പ്രവർത്തിച്ചു. പൂർവോത്തര സിദ്ധത്തിന് ഈ സൂത്രം പറയുകയാണ് സുപ് വിധികൾ. അതുപോലെയുള്ള ചില വിധികളും മാത്രമേ ഈ പൂർവോത്തര സിദ്ധം പ്രവർത്തിക്കത്തുള്ളൂ അതാണ് ഈ സൂത്രം പറയുന്നത്. എന്നിട്ട് മറ്റ് ചില സ്ഥലങ്ങളിൽ സുപൂർവോത്തര സിദ്ധം പ്രവർത്തിക്കത്തില്ല. സുപ്പ് വിധി എന്ന് പറഞ്ഞാൽ സുപ്പിനെ സുപ്പെന്ന് പറയുന്ന നമുക്കറിയാം എന്താണ് സുപ്പ്. സുപ്പ് എന്താണ്? പ്രത്യയമാണ്. അല്ലെങ്കിൽ എന്തു പറയാം? പ്രത്യാഹാരം. അല്ലെങ്കിൽ എന്തു പറയാം? വിഭക്തി. ഇപ്പൊ സുപ്പെന്ന് പറയുന്ന വിഭക്തിയെ ആശ്രയിച്ചു വരുന്ന വിധികളിൽ പൂർവോത്തര സിദ്ധം പ്രവർത്തിക്കത്തില്ല. സുപ്പിനെ ആശ്രയിച്ചു വരുന്ന വിധി എന്ന് പറയുന്നത് സുപ്പിൽ വരുന്ന വിധി. സുപ്പിൽ വരുന്ന വിധി എന്ന് വെച്ചാൽ അതോ ഭിസ ഐസ്. അവിടുത്തെ വിധി ഏതാണ്? ഐസ്. ഏതിലാ വരുന്നത്? ബിസിൽ. അങ്ങനെയുള്ള വിധിയിൽ പൂർവോത്തര സിദ്ധം വരാം. അവിടെ പൂർവോത്തര സിദ്ധമുണ്ട്. പിന്നെ സുപ്പ് നിമിത്തമായ വിധികൾ, ഉദാഹരണം സുപിച്ച രാജഭ്യാം. അവിടെ പരത്തിലിരിക്കുന്ന സുപ്പിന് നിമിത്തമായിട്ട് എന്തു വരുന്നു? ദീർഘം വരുന്നു. അങ്ങനെയുള്ള വിധിയിലും പൂർവോത്തര സിദ്ധം വരാം. എന്നുവെച്ചാൽ ഇവിടെ പൂർവോത്തര സിദ്ധം വരും. ഈ നിയമം ചെയ്യണം. ഈ സൂത്രം കൂടാതെ തന്നെ അവിടെയൊക്കെ പൂർവോത്തര സിദ്ധം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സൂത്രം പറയുകയാണ് സുപ്പ് വിധി വരാം, ബാക്കിയുള്ളിടത്ത് വരാൻ പാടില്ല. ആ സുപ്പ് വിധി മാത്രമല്ല, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വരവിധി, സപ്നാവിധി, കൃത്തു പരമരിക്കുമ്പോഴുള്ള തുപ് വിധി, അതൊക്കെ എന്തെന്ന് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ സമയങ്ങളെയാണെന്നുള്ളതേ ഉള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം ഇവിടെയൊക്കെ പൂർവോത്തര സിദ്ധം വരും, ബാക്കിയുള്ളിടത്തൊന്നും പൂർവോത്തര സിദ്ധം വരത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ സുപിച്ച അതോ ബിസ ഐസ് ബഹുവിനെ ചല്ലിയ ഇതെല്ലാം സുപ്പ് വിധികളാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പൂർവോത്തര സിദ്ധം വരും. നിയമം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ നമുക്കിതിപ്പം പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമുക്കിത് മനസ്സിലാകണമെങ്കിൽ പൂർവോത്തര സിദ്ധം വരാത്ത സ്ഥലം ഏതെന്ന് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിധോ സ്വരവിധോ സജ്ഞാവിധോ പ്രതിത്വവിധോ നലവോ അസിദ്ധ. ഈ സ്ഥലങ്ങളിലെല്ലാം പൂർവോത്തര സിദ്ധമുണ്ട്. നാന്യത്ര, മറ്റു സ്ഥലങ്ങളിൽ ഇല്ല. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് രാജാശ്വ. രാജാശ്വ ഇവിടെ പൂർവോത്തര സിദ്ധമില്ല എന്നുവെച്ചാൽ രാജ അശ്വന്തിരുന്നിടത്ത് നഗാരം ലോപിച്ചു, അത് അസിദ്ധമല്ല, അതുകൊണ്ട് ദീർഘം വന്നു രാജാശ്വ. രാജ അശ്വന്തിരിക്കുന്നിടത്ത് നഗാരം എങ്ങനെ ലോപിച്ചു? ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സന്ധിയിൽ പഠിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത് ആവശ്യമില്ലാത്ത സൂത്രമാണ് എടുത്തുകൂടെ കൊടുത്തു. ഇതിപ്പോ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒത്തിരി ബുദ്ധിമുട്ട് വരും. സമാസത്തെ കുറിച്ച് ശരിയായ അറിവില്ലാത്തതുകൊണ്ട് രാജാശ്വ ദണ്ഡിയത്ര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയും. ഇവിടെ അസിദ്ധമില്ല. ഇത്യാദോ നാന്യത്ര എന്ന് വെച്ചാൽ ഇത്രാദോ ഇത്യാദോ നാസിദ്ധ എന്നാണ്. തൽക്കാലം ഈ സൂത്രത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, നമ്മൾ പൂർവ്വത്ര അസിദ്ധം ഉപയോഗിച്ച് കാര്യം നടത്തിയെന്ന് വിചാരിച്ചാൽ മതി. ഇതി അസിദ്ധത്വാദ്. അപ്പൊ ഈ സൂത്രമനുസരിച്ച് ഈ സൂത്രം നിയമം ചെയ്തിരിക്കുന്നതുകൊണ്ട് അസിദ്ധമുണ്ട്. അതുകൊണ്ട് ആത്വം ഏത്വം ഐസ്ത്വം ച ന, ആത്വം ഏത്വം ഐത്വം വരുന്നില്ല. പൂർവസൂത്ര അസിദ്ധം ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ട് ഇനി സമാസത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഉദാഹരണം വരുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് പൂർവോത്തര അസിദ്ധം വന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓർമ്മിച്ച് ചോദിച്ചാൽ അപ്പോൾ ഇത് വിശദീകരിക്കാം. ഓർമ്മിച്ച് ചോദിച്ചില്ലെങ്കിൽ വിശദീകരിക്കേണ്ട ജോലി എനിക്കില്ല. രാജഭ്യാം രാജഭി രാജ്ഞി രാജനി രാജസു. നകാരാന്തമാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അടുത്ത് വരുന്ന യജ്വൻ ശബ്ദം, യജ്വൻ യാഗം ചെയ്തവൻ എന്നുള്ള അർത്ഥം. യജുവൻ യജുവൻ കാരണം ഈ ശബ്ദങ്ങളൊക്കെ എവിടെ നിന്നാ തുടങ്ങി വരണമെന്നറിയണമെങ്കിൽ നമ്മൾ കൃദന്തത്തിൽ പോകണം, ധാതുക്കളെ അറിയണം, കൃദന്തത്തിൽ പോകണം, അവിടെ നിന്ന് സുബന്ധങ്ങളൊക്കെ. എന്തായാലും അവിടെ മുതൽ തുടങ്ങണമെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് കെട്ടിയ രൂപങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകേണ്ട, എങ്ങനെയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിറവിൽ നിന്ന് എന്തൊക്കെ ചെയ്ത് ഇതുവരെ എത്തി എന്നുള്ളത് ഇപ്പം ചിന്തിക്കാൻ പോകണ്ടാവുക. ആ പ്രക്രിയകൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് യജ്വൻ എന്ന് പറയുന്ന ഒരു പ്രാതിപതികത്തിൽ നിന്ന് രൂപങ്ങൾ എങ്ങനെ കിട്ടും അത് മാത്രം ചിന്തിച്ചാൽ മതി. യജ്വൻ സുവന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സർവനാമസ്ഥാനേജ അസംബുദ്ധു ബുധയ്ക്ക് ദീർഘം വരുന്നു. ഹൽഭ്യോ ദീർഘാസ്യവൃത്തം ഹൽ സുലഭിക്കുന്നു. നലോപപ്രാതിപതികാന്തസ്യ നഗാർ ലഭിക്കുന്നു. യജ്വാ യജ്വാനോ യജ്വാനഹ. ഹേ എന്താണ് നഗാർ ലഭിക്കുന്നില്ല, എന്തുകൊണ്ട്? നങ്ങി സമ്പുദ്ധ്യോഹോ. ഹേ ജ്വൻ ഹേ യജ്വാനോ യജ്വാനഹ. യജ്വാനം യജ്വാനോ യജ്വൻ നസന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരേണ്ടത്? യജ്വൻ നസന്നിരിക്കുമ്പോൾ ഏത് സൂത്രം പ്രവർത്തിക്കണം? പഠിച്ചതനുസരിച്ച് അല്ലോപ്പോ അനഹ. എന്താണ് എന്റെ വൃത്തി? അങ്കാവയവോ അസർവനമസ്ഥാനോ ഇത്രയേ ഉള്ളൂ. അങ്കാവയോ അസർവനാമസ്ഥാനോ യജാതി സ്വാതിപരയോ അൻ തസ്യ പരസ്യലോപ. എന്നുവെച്ചാൽ ബസഞ്ഞ എന്ന് ചുരുക്കം, അത്രയും ഓർത്താൽ മതി. ബസഞ്ഞ ഉള്ളിടത്തെല്ലാം എന്തുവരും? അന്നിന്റെ ആകാരം ലോപിക്കും. അപ്പോ ലോപിക്കേണ്ടാണ്, അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് അടുത്ത് വരുന്നത്. ന സംയോഗാത് വമന്താത്, വമന്ത സംയോഗാത് അനോ അകാരസ്യ ലോപോ ന. എന്നുവെച്ചാൽ അലോപാനയുടെ ലോപത്തെ നിഷേധിക്കുന്നു. വൃത്തിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വമന്തത്, ബാന്തം മാന്തം, വകാരാന്തം അകാരാന്തമായ സംയോഗം, വകാരാന്തമായ സംയോഗം. യജ്വൻ എന്ന് പറയുന്നിടത്ത് എവിടെയാ വകാരാന്ത സംയോഗം? ജ്വ, ജ്വ എന്ന് പറയുന്നിടത്താണ് വകാരാന്ത സംയോഗം. മകാരാന്ത സംയോഗം ബ്രഹ്മൻ, അവിടെ മകാരാന്ത സംയോഗമുണ്ട്. ഇങ്ങനെ വകാരാന്ത സംയോഗവും മകാരാന്ത സംയോഗവും മാത്രം ഉള്ള രണ്ട് സ്ഥലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ സൂത്രം പറയുന്നത്. വമന്തം എന്ന് വെച്ചാൽ വകാരാന്ത മകാരാന്തം എന്ന അർത്ഥം, അങ്ങനെയാണ് വമന്തം. വമൌ എന്നാണ്. അപ്പൊ വമന്ത സംയോഗാത് വകാരാന്ത മകാരാന്ത സംയോഗത്തിന്റെ അന, അതിന്റെ പരത്തിലിരിക്കുന്ന അനെന്നർത്ഥം. എന്നുവെച്ചാൽ യജ്വൻ എന്ന് പറയുന്നതിലെ ബകാരത്തിന്റെ പരത്തിലിരിക്കുന്ന അകാരം. അതുപോലെ ബ്രഹ്മൻ എന്ന് പറയുന്നിടത്ത് മകാരത്തിന്റെ പരത്തിലിരിക്കുന്ന അകാരം. ഈ രണ്ടിടത്തും അനോ അകാരസ്യ ലോകോ, അന്നന്റെ അകാരത്തിന് ലോകം വരുന്നു, നാ ലോകം വരുന്നില്ല, വരേണ്ടത് വരുന്നില്ല. എന്നുവെച്ചാൽ യജ്വനിലെ അകാരം ലോപിക്കുന്നില്ല, ബ്രഹ്മനിലെ അകാരം ലോപിക്കുന്നില്ല. ദ്വിതീയ ബഹുവനത്തിൽ യജ്വനഹ എന്ന് വരുന്നു, യജ്വനസ് യജ്വനഹ എന്ന് വരുന്നു. ഇവിടെ സംയോഗാത് വമന്താദെന്നാണ്. വമന്ത സംയോഗം എന്ന് പറഞ്ഞു, സംയോഗത്തിന് വകാരമകാരം എന്ന് പറയുന്ന വിശേഷണം വന്നു കഴിഞ്ഞാൽ, സംയോഗത്തിന് വകാരമകാരം എന്നൊരു വിശേഷണം വന്നു കഴിഞ്ഞാൽ വകാരാന്ത മകാരാന്ത സംയോഗം ഒന്ന് കിട്ടും. ഈ സൂത്രപ്രകാരം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വിശേഷണം തദന്തത്തെ ബോധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പലതവണ. സംയോഗത്തിന് വിശേഷണമായി വായും മായും വന്നു കഴിഞ്ഞാൽ വകാരാന്ത മകാരാന്ത സംയോഗം എന്നർത്ഥം കിട്ടും. അതിന് പാണിനി ഒരു സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, ഏന വിധിഷ്ഠതന്തസ്യ, കേട്ടിട്ടുണ്ടോ? ആ സൂത്രം അതാ പറയുന്നത്, വിശേഷണം വന്നു കഴിഞ്ഞാൽ തദന്തം എന്നർത്ഥം കൊടുത്തോളൂ. അപ്പൊ സംയോഗത്തിന് വകാരമകാരം എന്ന് വിശേഷണം കൊടുത്തു കഴിഞ്ഞാൽ വകാരാന്ത മകാരാന്ത എന്ന് കിട്ടും. എന്തിനാ അതിപ്പോ ഇവിടെ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാര്യം ഇവിടെ എന്തിനാ പറഞ്ഞത്? മകാരാന്ത മകാരം എന്ന് സംയോഗത്തിന് വിശേഷണം കൊടുത്തു കഴിഞ്ഞാൽ വാന്ത, അങ്ങനെ ഇരിക്കെ ന സംയോഗാത് വമന്താത് എന്ന്, വമന്തം എന്ന് പറയേണ്ട കാര്യമില്ല. ന സംയോഗാത് വമന്തം എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വ മ എന്ന് പറഞ്ഞാൽ തന്നെ വകാരമകാരാന്ത സംയോഗം എന്ന് കിട്ടും. അങ്ങനെ കിട്ടും എന്നിരിക്കെ സൂത്രത്തിൽ വമന്തം എന്ന് എന്തിനു പറഞ്ഞു? എന്തിനു പറഞ്ഞു? അങ്ങനെ അതെനിക്ക് വേണ്ട എന്താ പ്രയോജനം? എവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ലാഭം കിട്ടും? എവിടെ പ്രവർത്തിച്ചാൽ എന്ത് ലാഭം കിട്ടും? എവിടെ പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് ലാഭം കിട്ടും? അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞത് ഒരു ചെറിയ പരദൂഷണം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പാണ്ഡിക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, ആ കാര്യം ഓർത്തില്ല. ഏന വിധി സ്വതന്ത്രസ്യ എന്ന് പറയുന്ന കാര്യം ഓർത്തില്ല പാണ്ഡി. അത് ഓർത്തിരുന്നെങ്കിൽ ഇവിടെ വമന്തം അന്ധശബ്ദം പ്രയോഗിക്കുമായിരുന്നില്ല. എന്നുവെച്ചാൽ ഈ അന്ധശബ്ദം സ്പഷ്ടപ്രതിപത്യർത്ഥം എന്നേ പറയാൻ പറ്റും. എന്നുവെച്ചാൽ അതിന് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ചില പോരായ്മകൾ സൂത്രത്തിൽ കൊണ്ട് ഇത്രയും ശ്രദ്ധിച്ച് സൂത്രം ഉണ്ടാക്കിയിട്ടു. അതുകൊണ്ട് വ്യാകരണം പറയുമ്പോൾ തെറ്റിപ്പോകുന്നു എന്ന് വിചാരിച്ച് ആരും ഒരു ജാള്യതയും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വ്യാകരണം പഠിച്ചിരിക്കുകയാണ്, ഓ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, മഹാബദ്ധമായെന്നൊന്നും വിചാരിക്കില്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. അത് ജാള്യത വരേണ്ട കാര്യമില്ല, പരിഭ്രമിക്കേണ്ട കാര്യമില്ല. വ്യാഖ്യാതാക്കളിലൊന്നും കാണുന്നില്ല, വ്യാഖ്യാനങ്ങളിലൊന്നും ഇതിനെ ന്യായീകരിക്കുന്നതിന് ഒരു വഴിയും കാണുന്നില്ല. വ്യാഖ്യാതാക്കളെല്ലാവരും പറയുന്നത് എന്താണ്? സ്പഷ്ട പ്രതിപത്യർത്ഥം, സ്പഷ്ടജ്ഞാനത്തിന് വേണ്ടി. ഒരു വഴിയില്ലാതെ വരുമ്പോഴാണ് അങ്ങനെ ചില വിദ്യകൾ പ്രയോഗിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ അവരവസരം കിട്ടിയാൽ വിടത്തില്ല. പക്ഷെ ഒരു വഴിയും കാണുന്നുണ്ടെങ്കിൽ എന്തു പറയും? സ്പഷ്ടാർത്ഥം. ആ അത് മതിയായിരുന്നു. വമോ എന്നുവെച്ചാൽ മാത്രാലാഭ പുത്രലാഭം എന്നാണ്. എത്ര മാത്രം ലാഭിക്കായിരുന്നു. ആ ഇത് എങ്ങനെയാ? അത് നിങ്ങളെങ്ങനെ സൗകര്യം പോലെ ഉണ്ടായി. എന്തായാലും പണിഞ്ഞു ഉണ്ടാക്കില്ലല്ലോ, നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. അവരോരോ യുക്തി അനുസരിച്ച് ഉണ്ടാക്കുക. നാലുപേര് കേട്ട് കഴിഞ്ഞാൽ അവർ മോശം തോന്നരുത്, അത്രയേ ഉള്ളൂ. എങ്ങനെ വേണോ ഉണ്ടാക്കാം. എന്നാലും പാണിഞ്ഞു ഉണ്ടാക്കിയില്ലല്ലോ, ആ കാര്യം മാത്രമേ എനിക്ക് പറയാവുള്ളൂ. നിങ്ങളോട് എങ്ങനെ ഉണ്ടാകത്തെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും എനിക്ക് സംഭവം തന്നെ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? യജ്വാനോ യജ്വാനഹ യജ്വാനും യജ്വാനോ യജ്വനഹ യജ്വൻ യജ്വന യജ്വൻ ഭ്യാം ഇരിക്കുന്നിടത്ത് എന്ത് വന്നു? പ്രസഞ്ജ വന്നു. നല്ല പ്രാതിനിധ്യ യജ്വഭ്യാം യജ്വിഹി യജ്വനേ യജ്വഭ്യാം യജ്വഭ്യ യജ്വന യജ്വഭ്യാം യജ്വഭ്യ യജ്വന യജ്വനോ യജ്വനാം യജ്വനി. അവിടെ സൂത്രം വന്നില്ല. ഏത് വന്നില്ല? ഏത് വന്നില്ല? വിഭാഷാം വിശ്യോഹോ വന്നില്ല. യജ്വനി യജ്വനോഹോ യജ്വസു ഹേ യജ്വൻ യജ്വാൻ യജ്വാന ഹേ യജ്വൻ എന്നിടത്ത് ഏ സൂത്രം വന്നു? നങ്ങി സമ്പുദ്ധിയോ അടുത്ത് വരുന്നത് മകാര അന്ത സംയോഗത്തിന് ഉദാഹരണമാണ് ബ്രഹ്മൻ ശബ്ദം. ബ്രഹ്മൻ ഒരു സൂത്രമുണ്ട്. ബ്രഹ്മഹ് ധാതുവാണ്. അതില് അതിൽ നിന്നാണ് ബ്രഹ്മൻ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ബ്രഹ്മൻ അപ്പോ ബ്രഹ്മൻ എന്നല്ലേ. അപ്പോ അത് മനൻ പ്രത്യമാണ് വരുന്നത്. ബ്രഹ്മ അന്യേഭ്യോ ദൃശ്യന്തേ മനൻ, അതിന്റെ അധികാരത്തിലാണ് വരുന്നത് ബ്രഹ്മഹരണോ അച്ച. ധാതു ബ്രഹാണ്, ബ്രഹി ബ്രഹ്മി ബദ്ധ ബ്രഹ് ധാതുവാണ്. അപ്പൊ നമ്മൾ പറയും ബ്രഹ്മൻ ബ്രഹ്മൻ എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ പറയണു എന്നാ? ബ്രഹ്മൻ അങ്ങനെ ഉച്ചരിച്ചാ തെറ്റാ, സംശയം എന്താ? ബ്രഹ്മ ബ്രഹ്മ അതിൽ ബ്രഹ്മം, നമ്മൾ സാധാരണ ബ്രഹ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഹായുണ്ട്. മറ്റ് രണ്ട് ശബ്ദങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ഹകാരം വ്യക്തമായി ശ്രവിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് തിരിച്ച് ഒരാൾ ഉച്ചരിക്കുകയാണെങ്കിൽ അതൊരഭ്യാസമാണ്. ബ്രഹ്മൻ അങ്ങനെ പറയാം, അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ ഹായ തന്നെ മധ്യത്ത് വരുന്നത്, അത് സ്പഷ്ടമല്ലെന്നേ ഉള്ളൂ. കാരണം ബായും പിന്നെ രേഭവും പിന്നെ മായും വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹാക്ക് വലിയ പ്രാധാന്യമില്ല, ഉച്ചാരണത്തിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ബ്രഹ്മ എന്ന് സാറിന് ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കുന്നതാണ് അതിൻ്റെ മര്യാദ. പിന്നെ അങ്ങനെയൊക്കെ ഉച്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും, പല അക്ഷരങ്ങളും ഉച്ചരിക്കാൻ പ്രയാസം വരും. ബ്രഹ്മ ഹാന്ന് പിന്നെ ഹായോടുന്ന് വരും. ഇത് നകാരാന്ത ശബ്ദമാണ്, ഇപ്പൊ വിസർഗം വരത്തില്ല. അതിലിപ്പോ നമ്മൾ പഠിക്കുന്നത് അകാരാന്തമാണെങ്കിലേ വിസർഗം വരത്തുള്ളൂ. ഏതുപോലെ രാമഹ, ഇത് നകാരാന്തമാണ്. ബ്രഹ്മഹ എന്നൊരു ശബ്ദം വരത്തില്ല. ബ്രഹ്മൻ സൂന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ബ്രഹ്മൻ എന്ന് വേണമെങ്കിൽ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞോളേ, വിരോധമൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ മര്യാദയ്ക്കേ പറയത്തുള്ളൂ. ബ്രഹ്മൻ സൂന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? സർവനാമസ്ഥാന അസംബുദ്ധ ഉപദാദീർഘം നകാരം സുലോപിക്കുന്നു, നകാരം ലോപിക്കുന്നു, ബ്രഹ്മ എന്ന് വരുന്നു. ബ്രഹ്മൻ ഉപദാദീർഘം വന്ന് ബ്രഹ്മാണൗ നത്തും വരുന്നു. ഏ സൂത്രം അനുസരിച്ച് നത്തും വരുന്ന ഇവിടെ അട്ടിലേതിന്റെ വ്യവധാനം വന്നത്? ഹായുടെ വന്നു, മകാരത്തിന്റെ വന്നു, ബ്ര പിന്നെ ഹ മ പിന്നെ ആ, ഇതിന്റെയൊക്കെ വ്യവധാനം വന്നു. ബ്രഹ്മാണൗ ബ്രഹ്മാണൗ പിന്നെ ബ്രഹ്മാണഹ, ഹേ ബ്രഹ്മൻ. അവിടെ നഗാരം ലോപിക്കുന്നില്ല, എന്തുകൊണ്ട്? അവിടെ നഗാരത്തിന് നഗാരം ഒന്നും ഉണ്ടാവരാത്തത് പദാന്തസ്യ നിഷേധിച്ചു. പദാന്തസ്യ സൂത്രം എവിടെ പഠിച്ചത്? രാമ രാമാൻ. ബ്രഹ്മ ബ്രഹ്മാണു ബ്രഹ്മാണ ഹേ ബ്രഹ്മൻ നത്തും വരുന്നില്ല. ബ്രഹ്മാണം ബ്രഹ്മാണൗ ബ്രഹ്മൻ, അവിടെ ഉപദാദീർഘം വരുന്നില്ല. ഇവിടെ എന്തിനാ ഉദാഹരണം അത് കാണിച്ചത്? ബ്രഹ്മണ എന്തിന്റെ ഉദാഹരണമാണ്? എന്നാ സംയോഗാത് ബമന്ത, മാന്ത സംയോഗത്തിന്റെ പരത്തിലിരിക്കുന്ന അന്നിന്റെ അകാരത്തിന് ലോപം വരുന്നില്ല. മാന്ത സംയോഗം എന്ന് പറയുമ്പോൾ ബ്രഹ്മ, അതിന്റെ പരത്തിലിരിക്കുന്ന ആകാരത്തിന്റെ നമ്മളതില്ല. അപ്പോ ബ്രഹ്മണഹ ബ്രഹ്മണ ബ്രഹ്മഭ്യാം, അവിടെയൊക്കെ അറിയാം ബ്രഹ്മഭിവി. ഇവിടെയൊക്കെ പൂർവോത്തര അസിദ്ധം കൊണ്ട് അതോ ദീർഘോ എഞ്ഞി അല്ല, അതല്ല സുപ്പിച്ചോ വരുന്നില്ല, അതോ ബിസായിസ് വരുന്നില്ല, ഗോവിനെ ചല്യത്ത് വരുന്നില്ല. അത് ഓർത്തോണം, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ബ്രഹ്മണ ബ്രഹ്മഭ്യാം ബ്രഹ്മഭി ബ്രഹ്മണേ ചതുർത്ഥിയിൽ എല്ലായിടത്തും നത്തും വന്നു. ഏ സൂത്രം? ഉക്കുപ്പണുവായി ബ്രഹ്മണേ ബ്രഹ്മഭ്യാം ബ്രഹ്മഭ്യ ബ്രഹ്മണ ബ്രഹ്മഭ്യാം ബ്രഹ്മഭ്യ ബ്രഹ്മണ ബ്രഹ്മണോഹോ ബ്രഹ്മണ ബ്രഹ്മണി ബ്രഹ്മണി. അവിടെ എന്തു വന്നില്ല? ഭാഷ വിശ്വഹോ. എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് വന്നില്ല? അല്ലോപനായി വിഭാഷം കിശിയോ എന്തുകൊണ്ട് വന്നില്ല? ഇന്ന സംയോഗ അതല്ലേ നമ്മൾ അതിനല്ലേ ഉദാഹരണം തന്നെ പഠിക്കുന്നു. ഇന്ന സംയോഗ വമന്ത, അന്നിന്റെ അകാരത്തിന് ലോകം വരുന്നില്ല, അതുകൊണ്ടത് വന്നില്ല. ബ്രഹ്മണി ബ്രഹ്മണോഹോ ബ്രഹ്മസു. ബ്രഹ്മാശബ്ദം ബ്രാഹ്മണൻ പ്രജാപതി എന്നുള്ള അർത്ഥത്തിൽ പുല്ലിംഗം. തപസ് വേദം ബ്രഹ്മം പരമാർത്ഥ തത്വം എന്നുള്ള അർത്ഥത്തിൽ നമസ്കാരിക്കും. നമസ്കാരത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? ബ്രഹ്മ ബ്രഹ്മണി ബ്രഹ്മാണി അങ്ങനെ വരും. പുല്ലിംഗ ശബ്ദമാണ്. ഹേ ബ്രഹ്മൻ എന്ന് പറയുമ്പോൾ അത് അല്ലയോ ബ്രാഹ്മണ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അല്ലയോ പ്രജാപതി എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തു വരുന്ന ശബ്ദം വൃത്ര വൃത്രഹൻ, വൃത്രൻ എന്ന് പറയുന്ന അസുരനെ കൊന്നവൻ വൃത്രഹൻ ആരാണ്? ദേവേന്ദ്രൻ. വൃത്രഹൻ സൂന്നിരിക്കുമ്പോ ഇവിടെ സർവനാമസ്ഥാന അസംബുദ്ധോ എന്നുള്ള സൂത്രപ്രകാരം ദീർഘം വരേണ്ടതാണ്. പക്ഷെ അവിടെ ഒരു നിയമം ചെയ്യുന്നു. അടുത്ത സൂത്രം മീൻ ഹൻ പൂഷാചിയം യേശാം ശാവേവ ബുദായ ദീർഘോ നാന്യത്ര. യേശാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഹന്ന് ഭൂഷൻ ആര്യമൻ അരിയമൻ അതില് ഇന്നെന്ന് പറഞ്ഞാൽ പ്രത്യയം, പ്രത്യേക ഗ്രഹണെ തദന്താഗ്രഹ, അപ്പൊ ഇന്നെന്തത്തിന് ആഗ്രഹിക്കണം. ഹൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഉദാഹരണം, വൃത്ര വൃത്രഹൻ. പിന്നെ വരുന്ന ഭൂഷൻ ആര്യമൻ ഇനി വരുന്നതാണ്. അത് വരുമ്പോ നമുക്ക് നോക്കാം. പുഷൻ പൂഷൻ ആര്യമൻ അടുത്ത് വരും. ഇപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് ഇന്ന് ഹന്ന് പുഷൻ അരിയമൻ പൂഷൻ ആര്യം അരിയമനാണ് അരിയമൻ. ഇതിൽ നമ്മളിപ്പോ നോക്കേണ്ടത് ഹന്നാണ്. ഈ സൂത്രം പറയുന്നത് യേശാം ശാവേവ ഉപധായ ദീർഘോ, ഇവയ്ക്കെല്ലാം ശൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിയുടെ സപ്തമിയാണ് ശൗ എന്ന് പറയുന്നത്. ശി പരത്തിലിരിക്കുമ്പോൾ മാത്രമേ ദീർഘം വരത്തുള്ളൂ. നാന്യത്ര എന്ന് പറഞ്ഞാൽ സു ഔ ജസ് ഒന്നും പരത്തിലിരിക്കുമ്പോൾ ദീർഘം വരയില്ല എന്ന് പറഞ്ഞാൽ സർവനാമസ്ഥാനേജ അസംബുദ്ധോ എന്നുള്ള സൂത്രപ്രകാരം വരുന്ന ഉപതാദീർഘം സി പരമരിക്കുമ്പോഴേ വരത്തുള്ളൂ. സിയെ നമുക്കറിയാം ഏതാണ്? ജസ്സഹോ സി. അത് പരത്തിലിരിക്കുമ്പോഴേ വരത്തുള്ളൂ എന്നാണ് ഈ സൂത്രം പറയുന്നു. ജസ്സുവോ ജസ്സിലൊന്നും വരത്തില്ല. ഫലത്തിലെന്തായി? ഇത് നിഷേധേ പ്രാപ്തേ. പൃത്രഹൻ സൂന്നിരിക്കുമ്പോൾ നിഷേധമായി. എന്തിനാ നിഷേധിക്കുന്നത്? ഉദാദീർഘം തീർന്നില്ല. അപ്പൊ അടുത്ത സൂത്രം പറയുന്നു സൗച. ഈ സാധനം ചെറുതാണ്, പക്ഷെ ഒരുപാട് പ്രവർത്തിക്കുന്ന സൂത്രമാണ്. ചില സൂത്രങ്ങൾ അങ്ങനെയാണ്, കാഴ്ചയിൽ വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിന്റെ പ്രവൃത്തി വലുതായിരിക്കും. സൗച ഇന്നാദീന ഉപദായ ദീർഘോ അസംബുദ്ധോ സൗ. ഇന്നാദികളുടെ ഇന്നാദി എന്ന് പറഞ്ഞാൽ ഏതാണ്? അൻ ഇൻ അസ്മൻ ഗ്രഹണാന്യർത്ഥവദാച അനർത്ഥകേന ച തദന്തവിധിം പ്രയോജയന്തി. അൻ ഇൻ അസ്മൻ ഗ്രഹണാനി അർത്ഥവദാച അനർത്ഥകേന ച തദന്തവിധിം പ്രയോജയന്തി. എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇന്നെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലത് ഓർമ്മ വന്നു. മറക്കാതിരിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓർമ്മിച്ചതിന് മറന്നു കളയണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ആവശ്യം വരും അത്. ഇന്നാദീനാം ഉപദ്ധായ ദീർഘോ അസംബുദ്ധോസോ. ഇന്നാദികളുടെ ഉപദ്ധയ്ക്ക് ദീർഘം വരും, അസംബുദ്ധിയായ സൂപനം വരും. ഇന്നാദികളെന്ന് പറയുന്ന ഏതാണ്? ഇന്ന് ഹന്ന് പൂഷൻ അര്യമൻ ഇതിന്റെ എല്ലാം ഉപതയ്ക്ക് ദീർഘം വരും. എവിടെ? അസംബുദ്ധി സസൂല് മാത്രം, ബാക്കിയുള്ളടത്ത് വരത്തില്ല എന്ന് പറഞ്ഞാൽ സർവനാമസ്ഥാനയിലെ അസംബുദ്ധു എന്നുള്ള സൂത്രപ്രകാരം വരുന്ന ഉപതാദീർഘം ഇന്നാദികളുടെ സു ഇരിക്കുമ്പോൾ വരും. നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സി ഇരിക്കുമ്പം വരും. പക്ഷേ സൗച അല്പം മാറ്റം വരുത്തി അസംബുദ്ധിയായ സു ഇരിക്കുമ്പം വരും എന്ന് പറഞ്ഞാൽ വൃത്രഹൻ സു എന്നിരിക്കുമ്പോൾ അസംബുദ്ധിയായ സു ആണ്. സൗച എന്നുള്ള സൂത്രപ്രകാരം ഇത് ഹന്നാണ്. വൃത്രഹൻ ഹന്നെന്ന് വെച്ചാൽ ഹന്നന്തമായിക്കോട്ടെ, ദോഷമൊന്നുമില്ല. അതിന് അല്ലല്ല, ഇത് ഹനുധാതു അനുഹിംസാ ഗത്യോഹോ. അത് കൃതന്ത പ്രക്രിയ പഠിക്കണം, അതെങ്ങനെ വരുന്നു എന്നറിയാൻ. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. വൃത്ര ശബ്ദം പൂർവ്വത്തിലിരിക്കുമ്പോൾ ഹനുധാതു ഇരിക്കുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നമ്മൾ വൃത്രപൂർവ്വത്തിലുള്ള ഹനുധാതുവിൽ നിന്ന് വൃത്രഹൻ എന്നുള്ള പ്രാതിപദികം ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വൃത്രഹൻ സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സൗച എന്നുള്ള സൂത്രമനുസരിച്ച് സൂപരമിരിക്കുമ്പോൾ ഉപതയ്ക്ക് ദീർഘമന്ദിരന്തായ വൃത്ര ഹ സൂനെന്ത് വരുന്നു? സൂനെന്ത് സംഭവിക്കും? കഴിഞ്ഞാഭ്യ ദുർഗാസുപോയി നഗാരത്തിന് ബഹുമന്ദവും വൃത്ര ഹ എന്ന് പറഞ്ഞു. അടുത്തു കൊടുത്തിരിക്കുന്ന ഹേ വൃത്രഹൻ, വൃത്രഹൻ സൂന്നായിരുന്നു, പക്ഷെ അവിടെ ഉപതയ്ക്ക് ദീർഘം വന്നില്ല. എന്തുകൊണ്ട്? സൗച പറഞ്ഞു അസംബുദ്ധൗ സൗ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഹേ വൃത്രഹൻ, ഹന്നിന്റെ നഗാരത്തിന് അതിനടുത്ത സൂത്രം കൂടെ പഠിച്ചാലേ പറ്റൂ.